പൂർവാധികരണത്തിൽ മനുഷ്യതാദി ഉപാസനകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് പുരുഷാർത്ഥമാണ്. അപ്പൊ പുരുഷാർത്ഥം എന്ന് പറയുമ്പോൾ ആരാണ് പുരുഷൻ? പുരുഷനാണ് ഫലത്തെ കൊടുക്കുന്ന ഉപാസന. അപ്പോൾ പുരുഷൻ ആരാണെന്നറിയണം. അതുകൊണ്ടാണ് ഇവിടെ പുരുഷ അസ്തിത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഈ പ്രകടനത്തിൽ എന്നാണ്. ലഭിച്ച പുരുസുന്നധികരണേ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തൊട്ടു മുമ്പുള്ള ഭാഗത്ത് പ്രകടന ഉത്കർഷഭ്യമേന, പ്രകടന ഉത്കർഷം എന്ന് പറയുന്ന പ്രമാണം അതിനെ സ്വീകരിച്ചുകൊണ്ട് മനസ്ചിതാദീന, മനസ്ചിതാദി ഉപാസനകൾക്ക് പുരുഷാർത്ഥത്വം വർണ്ണിതം, പുരുഷാർത്ഥമാണെന്നുള്ളത് അവിടെ നിർണയിച്ചു ഭാഷ്യകാരൻ തന്നെ. കോസവും പുരുഷവും, അപ്പം അവിടെ ആരാണ് പുരുഷനെന്ന് ചിന്തിക്കേണ്ടി വരുന്നു. യഥാർത്ഥ ഏതേ മനസ്ചിതാദയ, ഏതൊരു പുരുഷന് വേണ്ടിയിട്ടാണ് ഈ മനസ്ചിതാദി ഉപാസനകൾ? ഇത്യസ്യാം പ്രസക്തോ, ഇത് പ്രസക്തമായി വരുമ്പോ ഇതം ദേഹവ്യതിരിക്തസ്യാത്മനാസ്തിത്വ ഉച്ചതി. അങ്ങനെ ഈ ഉപാസനകളെ കുറിച്ചുള്ള വിചാരം പ്രസക്തമായി വരുമ്പോ ദേഹവ്യതിരിക്ത ആത്മാവിന്റെ അസ്തിത്വം അതിവിടെ ചർച്ച ചെയ്യേണ്ടി വരുന്നു. അതായത് ഇത്രയും ദീർഘമായി ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഒരു അധികരണത്തിൽ വീണ്ടും ദേഹാതിരിക്തമായ ആത്മാവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് പുതുതായി എന്തിനു ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞത് അത് ഉപാസനയുമായി ബന്ധപ്പെട്ട് പുരുഷാർത്ഥം എന്നുള്ള വിഷയം വന്നപ്പോൾ പുരുഷൻ ആരാണെന്ന് ചിന്തിക്കേണ്ടി വരുന്ന അതുകൊണ്ടെന്നാണ്. ആക്ഷേപപൂർവികാഹി പരിഹാരോക്തർ വിവക്ഷിതാർത്ഥ സ്ഥൂണ നിഖനന ന്യായേന ദൃഢാം ബുദ്ധിം ഉത്പാദയതി. അത് തന്നെ ഇവിടെ ആത്മാ ശരീരാതിരിക്തമായി പുരുഷൻ സ്ഥിതി ചെയ്യുന്നു എന്നങ്ങ് പറഞ്ഞാൽ പോരെ, പുരുഷ അസ്തിത്വത്തെ പറഞ്ഞാൽ മതിയല്ലോ. അതിനെക്കുറിച്ച് പിന്നെ പൂർവപക്ഷം എന്തിനാ, പല പക്ഷങ്ങൾ എന്തിനാ ചർച്ച ചെയ്യുന്നു? സാധാരണ പറയാറുണ്ട്, പറയാനുള്ള കാര്യം നേരിട്ട് പറയണം, വളച്ചുകെട്ടി പറയാൻ പാടില്ല. ആത്മാവിന്റെ അസ്തിത്വത്തെയാണ് പറയാൻ താല്പര്യപ്പെടുന്നെങ്കിൽ അതങ്ങ് പറയണം. പിന്നെ അത് പിന്നാരിങ്ങനെ പറഞ്ഞു, മറ്റൊരാൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പല പല പൂർവപക്ഷങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് സിദ്ധാന്തം പറയുന്ന ഈ രീതി ഇതെന്തിനാണ് ഇവിടെ അവലംബിക്കുന്നത് എന്നാണ്. പലപ്പോഴും നമ്മൾക്ക് തോന്നും പൂർവപക്ഷം ദീർഘമായി ചർച്ച ചെയ്യും, സിദ്ധാന്തം വരുമ്പോൾ ഒരു വാക്യത്തിൽ. അപ്പൊ ആ ഒരു വാക്യത്തിൽ സിദ്ധാന്തം പറഞ്ഞാൽ പോലെ എന്തിനാ ദീർഘമായ പൂർവപക്ഷങ്ങൾ? അതിന് സമാധാനം പറയുന്നു, സ്ഥൂണ നിഖനന്യ, കുറ്റി തറയിൽ ഉറപ്പിക്കുന്നതിന് അതിനെ ഒരു തവണ തറയിലേക്ക് ഇടിച്ച് താഴ്ത്തുന്നു, പിന്നെ അതിനെ ഒന്ന് കുലുക്കി ഉയരത്തി വീണ്ടും പിടിക്കുന്നു, പലതവണ അതിനെ ഇളക്കിയിട്ട് വീണ്ടും ഉറപ്പിക്കുന്നു, അങ്ങനെ അവസാനം അത് പിടിച്ചൊന്ന് കുലുക്കി നോക്കുമ്പോൾ അത് ഉറച്ചിരിക്കുന്നു, പിന്നെ അതിനെ ഇളക്കി ഉറപ്പിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പൊ എന്തിനു വേണ്ടി ഒരു തവണ അത് ഉറപ്പിച്ചാൽ പോരെ, വീണ്ടും വീണ്ടും അതിനെ ഇളക്കി വീണ്ടും കുത്തി ഉറപ്പിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് അത് ഉറപ്പിക്കുന്ന രീതി. പലതവണ അത് ഇളക്കി അത് ഉറപ്പിക്കണം, എന്നാലേ അത് ഉറക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അവസാനം അത് പിടിക്കുമ്പോൾ അനങ്ങാതിരിക്കുന്നത്. അതുപോലെ ബുദ്ധി ഒന്ന് ഇളക്കാൻ വേണ്ടി തന്നെയാണ്, ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഒരുവനോട് ആത്മാവ് നീ ആത്മാവാണ് അല്ലെങ്കിൽ ആത്മാവിൻ്റെ സ്വരൂപം എന്നതാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ ഉള്ളിൽ വരുന്ന വിപരീത ബുദ്ധിയാണ്. തൻ്റെ വിപരീത ബുദ്ധി താൻ തന്നെ തിരിച്ചറിയാതിരിക്കുക, തൻ്റെ ഭ്രാന്തികളെ തനിക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയാതിരിക്കാം. പൊതുവെ അങ്ങനെയാണ്, ഏത് ആശയങ്ങളെ സംബന്ധിച്ചായാലും ശരി, പലപ്പോഴും ഭ്രാന്തിയിലായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ശരിയായ സമ്യക് ജ്ഞാനം ഏതാണെന്ന് അറിയണമെന്നില്ല. ഇപ്പോൾ വിപരീത ബുദ്ധിയിൽ ഉറച്ചു പോയി കഴിഞ്ഞാൽ ആ വിപരീത ബുദ്ധിയെ തന്നെ അറിവ് സമ്യക് ജ്ഞാനം എന്ന് ധരിച്ചു പോകും. അപ്പം അവിടെ സ്വയം ഒന്ന് പരിശോധിക്കണം. അത് പരിശോധിക്കാൻ വരെ വഴിയൊന്നുമില്ല. ശ്രോതാവിൻ്റെ മനസ്സിൽ വികല്പങ്ങളെ ഉണ്ടാക്കുക, കൃത്രിമമായി ഉണ്ടാക്കുക, പക്ഷെ അത് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ചിന്തിക്കുന്നു തൻ്റെ ധാരണകൾ ശരിയാണോ, സ്വയം മനസ്സിനെ ഇളക്കുന്നു. അതാണ് പൂർവപക്ഷം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ സമ്യജ്ഞാനം എന്താണ്, ഭ്രാന്തിജ്ഞാനം എന്താണ് എന്നുള്ളത് ഒരാൾക്ക് ബോധ്യപ്പെട്ടെന്ന് വരത്തില്ല. ഈ പ്രക്രിയയെന്ന് പറയുന്നത് വിചാരം എന്ന് പറയുന്നു. മനസ്സിനെ ഇളക്കി പരിശോധിക്കുക, അങ്ങനെ കണ്ടെത്തുക. ആവശ്യമില്ലാത്തതിനെ തള്ളിക്കളയുക. ആ ഒരു പ്രക്രിയയെ അവലംബിക്കുന്നതാണ് പൂർവപക്ഷ സിദ്ധാന്ത രൂപത്തിൽ തത്വത്തെ പ്രതിപാദിക്കുന്നത്. അതാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് പൂർവപക്ഷം കേൾക്കുമ്പോൾ ഓ ഇങ്ങനെ ഒരു സംശയം എൻ്റെ മനസ്സിൽ കൂടി വന്നില്ലല്ലോ, അങ്ങനൊരു സംശയം കൂടാതെ തന്നെ എന്താണോ തത്വം അത് ഞാൻ ബോധിച്ചതാണ്, എനിക്ക് ബോധ്യപ്പെട്ടതാണ്. ഇന്നൊരു സംശയത്തെ മനസ്സിൽ കൊണ്ടുവരിക, പിന്നെ അതിനെ പരിഹരിക്കുക, വീണ്ടും സിദ്ധാന്തത്തെ ഉറപ്പിക്കുക, അതിൻ്റെ ആവശ്യമുണ്ടാണ്. അങ്ങനെയുള്ള സംശയങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് ആ സംശയങ്ങളെ ദൂരീകരിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഇനി ഒരു കാര്യത്തെ ഒരു തത്വത്തെ ബോധ്യപ്പെട്ട് എന്ന് തന്നെ ഇരിക്കട്ടെ, നാളെ ഒരു കാലത്ത് വീണ്ടും അതിൽ സംശയങ്ങൾ വരാം, വികല്പങ്ങൾ മനസ്സിലുണ്ടാകാം. അത് ഇന്ന് ഉണ്ടാകുന്നില്ല, ഇതുവരെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല, അതുകൊണ്ട് ഭാവിയിൽ സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഏത് സമയവും അത് വരാം. പലപ്പോഴും സംശയങ്ങൾ ഒരുവന്റെ ഉള്ളിൽ വരാതിരിക്കുന്നത് വിചാരം ചെയ്യാത്തതുകൊണ്ടാണ്. വിചാരം ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം സംശയം വരത്തില്ല. അപ്പോൾ വിചാരം ചെയ്താൽ ചിന്തിച്ചാൽ സംശയങ്ങൾ വരാം. അങ്ങനെ വരാമെന്നുള്ള സംശയങ്ങളെയെല്ലാം മുൻകൂട്ടി കാണുന്നതാണ് പൂർവപക്ഷം. അത് ചിലപ്പോൾ ആ വിചാരം ചെയ്യുന്ന ആൾ സ്വയം സൃഷ്ടിക്കുന്നതായിരിക്കും സംശയങ്ങൾ, അല്ലെങ്കിൽ മറ്റ് ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നതായിരിക്കും, മറ്റുള്ളവർ സിദ്ധാന്തത്തിനെതിരായി ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളായിരിക്കാം, പലതരത്തിൽ വരാൻ സംശയങ്ങൾ. എല്ലാ സംശയങ്ങളെയും ചേർത്താണ് പൂർവപക്ഷം എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ പൂർവപക്ഷം എന്ന് പറയുന്നത് അവനവൻ്റെ തന്നെ മനസ്സിലും ഉണ്ടാകുന്ന സംശയങ്ങളോ ഭാവിയിൽ ഉണ്ടാകാമെന്നുള്ള സംശയങ്ങളോ ആണ്. അപ്പോൾ അതിനെ ഇവിടെ ആചാര്യൻ മുൻകൂട്ടി കണ്ട് അവതരിപ്പിക്കുന്നു. എന്തിന്? ആ തത്വ ബോധത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയിട്ട്. അതിന് പറയുന്ന ന്യായം, ലൗകിക ന്യായം, അതാണ് സ്ഥൂണ നിഘനന ന്യായം. സ്ഥൂണ എന്ന് പറയുന്ന കുറ്റി, അതിനെ ഉറപ്പിക്കുന്നു അതുപോലെ എന്ന് പറയുന്നു. ആക്ഷേപപൂർവികാഹി പരിഹാരോക്തി, ആക്ഷേപപൂർവികമായ പരിഹാരോക്തി. ആദ്യം ആക്ഷേപങ്ങൾ, ആക്ഷേപം എന്ന് വെച്ചാൽ ഇവിടെ സംശയം എന്നുള്ളതാണ്, ഉന്നയിക്കുക, തുടർന്ന് പരിഹാരം പറയുക. ഇത് വിവക്ഷിത അർത്ഥേ, എന്താണോ താൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, അതിൽ സ്തൂണാനിഖനന്യായേന, സ്തൂണാനിഖനന്യായം അനുസരിച്ച് ദൃഢാം ബുദ്ധിം ഉത്പാദി, ദൃഢമായ ബുദ്ധി, വ്യക്തത. ഇവിടെ ദൃഢത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തതയാണ്, അല്ലെങ്കിൽ അബാധിതമായ ജ്ഞാനം, ബാധിക്കപ്പെടാത്തതായ അറിവ്, അതിനെ ഉണ്ടാക്കുന്നു എന്നർത്ഥം. കൊണ്ടിവിടെ പൂർവക്ഷം ചർച്ച ചെയ്യുന്നു. മാത്ര ഏകേ ദേഹ മാത്ര ആത്മദർശിനോ ലോകായുതി കാഹ ദേഹം വ്യതിരിക്തസ്യ ആത്മനോ അഭാവം മന്യമാനാഹ സമസ്ത വ്യവസ്ഥേഷു ബാഹ്യേഷു പൃഥിവ്യാദിഷു അധിഷ്ടമപി ചൈതന്യം ശരീരാകാരപരിണ തേഷു ഭൂതേഷു സ്യാദിതി സംഭാവയന്തഃ തേഭ്യ ചൈതന്യം മതശക്തിവത് വിജ്ഞാനം ചൈതന്യവിശിഷ്ടഃ കായഃ പുരുഷേതി ചാവ്. ഇവിടെ ചാർവാകന് ഒറ്റ വാക്യത്തിൽ തീർത്ത് ഉപനിഷത്തും വേദമാണല്ലോ. അല്ല, മുമ്പ് ചർച്ച ചെയ്തതെല്ലാം ജ്ഞാനകണ്ഠത്തോട് ബന്ധപ്പെട്ട ഉപാസന, കർമ്മത്തോട് ചേർന്ന് വരുന്ന ഉപാസനകളുമുണ്ട്, കർമ്മത്തിന്റെ ഭാഗമായി. അത് ഉപാസന എന്ന് പറയുന്ന സങ്കല്പങ്ങൾ അത്രേ ഉള്ളൂ. സന്ധ്യാം ധ്യായേ വഷട് കരിഷ്യൻ എന്നൊക്കെ പറയുന്നിടത്ത് ഒരു കർമ്മത്തിന്റെ ഭാഗമായി വരുന്ന സങ്കല്പങ്ങളാണ്, അതിനോട് ഉപാസന എന്ന് പറയും. ആ സങ്കല്പങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞ് അതിൽ നിന്നുകൂടി ഉണ്ടാകുന്ന അപൂർവങ്ങളോടുകൂടി ചേർന്നാലേ ആ കർമ്മത്തിന് വിധിച്ചിരിക്കുന്ന ഫലം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നേരിട്ട് പുരുഷാർത്ഥത്തെ കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് അത് കൃത്വർത്ഥം എന്ന് പറയുന്നത്. മറിച്ച് പരലോകപ്രാപ്തി, ഹിരണ്യഗർഭലോകപ്രാപ്തി പോലെയുള്ള ഉപാസനകളുണ്ട്. അത് ഏതെങ്കിലും കർമ്മവുമായി ബന്ധപ്പെട്ടല്ല, നേരിട്ട് തന്നെ ഫലത്തെ കൊടുക്കുന്നു. ഇവിടെ ചാർവാകന്റെ അഭിപ്രായത്തെക്കുറിച്ച് പറയുന്നു. പ്രധാനമായിട്ടും ചാർവാകനെ ഇവിടെ ഭാഷ്യകാരൻ നിഷേധിക്കുന്നത് ആത്മാവിന്റെ അസ്തിത്വത്തെ സ്വീകരിക്കാത്തതുകൊണ്ടാണ്. എന്നാൽ ചാർവാകന് നിഷേധിക്കുന്ന ഈ ഒരൊറ്റ കാരണം കൊണ്ടല്ല, ചാർവാകൻ പ്രധാനമായും ചാർവാകൻ വേദത്തെ, വർണ്ണാശ്രമ വ്യവസ്ഥകളെ എല്ലാം നിഷേധിക്കുന്നു. ത്രീ വേദസ്യ കർത്താരഹ ഭാണ്ഡ ധൂർത്ത നിശാചരാഹ ജർഭരി ദുർഭരി ഇത്യാദി പണ്ഡിതാനാം വചസ്മൃതം ചാർവാകൻ പറയുന്നു. ഋഗ്വേദസാമരൂപത്തിലുള്ള ഈ വേദങ്ങളുടെ കർത്താക്കന്മാർ, വേദങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഭാണ്ഡ ധൂർത്ത നിശാചരന്മാർ, ഭാണ്ഡന്മാരാണ്, മദ്യപാനികളാണ്. എന്നുവെച്ചാൽ വേദത്തിൽ ചെറിയ രീതിയിലൊരു മദ്യപാനം ഉണ്ടെന്നാ പറയുന്നു, ചെറുതായി സോമരസവും മറ്റും. അതുകൊണ്ട് ധൂർത്തന്മാരാണ്, ഭാണ്ഡന്മാരാണ്, ധൂർത്തന്മാരാണെന്ന് പറഞ്ഞാൽ പരലോകം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ആൾക്കാരെ പറ്റിച്ച് യാഗം ചെയ്യിച്ച് ദക്ഷിണ വാങ്ങുന്നവരാണ് ധൂർത്തന്മാർ, വഞ്ചകനെന്ന. നിശാചരന്മാരാണ് ഇവർ, യാഗത്തിന്റെ പേരിൽ ആട്ടിനെ കൊന്നിട്ട് ചെറുതായിട്ട് മാംസം ഭക്ഷിക്കുന്നുണ്ട്, വലിയ രീതിയിലൊന്നുമില്ല, ബീഫൊന്നും കഴിക്കാറില്ല, ചെറിയ രീതിയിൽ. ആടിനെ കൊന്നു കഴിക്കും. അതൊരു ചടങ്ങ് തന്നെ ഉണ്ടെന്ന്. യജമാന പഞ്ചമ ഇടാം ഭക്ഷയന്തി എന്നൊക്കെ പറയുന്നുണ്ട്. വ്യക്തമായി തന്നെ നിർദ്ദേശിക്കുന്നു അത് കഴിക്കേണ്ടത്. യജമാനന്മാരും യജമാനനും ഇർത്തിക്കുകളും ചേർന്നിരുന്നു കുറേശ്ശെ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭാണ്ഡ ധൂർത്ത മാംസം ഭക്ഷിക്കുന്നതുകൊണ്ട് നിശാചരന്മാരാണ്. പിന്നെ ഇവര് പിടിച്ചു നിൽക്കുന്ന എങ്ങനെയാണ്? ജർഭരി തുർഭരി, ഇത് ആർക്കും മനസ്സിലാകാത്ത കാര്യം. എന്താണ് ഈ ജർഭരി? ശൃണ്യവ ജർഭരി തുർഭരി, വേദമന്ത്രമാണ്, ഋഗ്വേദ മന്ത്രമാണ്. ഇങ്ങനെ പോലെ ശബ്ദങ്ങളുണ്ടാകും. ഇതെല്ലാം പണ്ഡിതാനാം വചസ്മത്, ഇതൊന്നും ആർക്കും കേട്ടാൽ മനസ്സിലാകത്തുമില്ല. പണ്ഡിതന്മാരുടെ ചില വാക്കുകളാണ്, അല്ലാതെ ഇതിനകത്തൊരു കാര്യമില്ലെന്നാണ്. ഇതാണ് ചാർവാകൻ പറയുന്നത്. ഇത് വേദ നിന്ദ എന്ന് പറയും. ആസ്തികന്മാർ പറയും ചാർവാകന്മാർ വേദത്തെ നിന്ദിക്കുന്നു. വേദത്തെ മാത്രമല്ല, അഗ്നിഹോത്രം പോലെയുള്ള കാര്യങ്ങൾ. അതിനെ അവർ നിഷേധിക്കുന്നുണ്ട്. ബുദ്ധി പൗരുഷഹീനാണ് ജീവികേതി ബൃഹസ്പതി. അവരുടെ ആചാര്യൻ എന്ന് പറയുന്നത് അഗ്നിഹോത്രം ത്രയോവേദ ത്രിദണ്ഡം ഭസ്മകുണ്ഠനം. ബുദ്ധി പൗരുഷഹീനാണ് ജീവികേതി ബൃഹസ്പതി. അപ്പൊ ബൃഹസ്പതി എന്ന് പറയുന്ന ആചാര്യനും വേദം പഠിച്ച ആളാണ്. അല്ലെങ്കിൽ പിന്നെ ജർഭരി തുർഭരി എന്നൊക്കെ പറയാം എങ്ങനെ പറ്റുന്നു? അപ്പൊ അഗ്നിഹോത്രം എന്ന് പറയുന്ന കർമ്മം, മൂന്ന് വേദങ്ങൾ, ത്രിദണ്ഡം, അത് ഇത്രയും പറഞ്ഞത് കർമ്മകാണ്ഡികൾ ഉദ്ദേശിച്ചിട്ടാണ്. ദണ്ഡ പിടിച്ചിരിക്കുന്ന സന്യാസികൾ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ത്രിദണ്ഡം ഭസ്മകുണ്ഠനം, ഭസ്മലേപനം. ഇതെല്ലാം സമൂഹത്തിൽ കാണിച്ചിട്ട് അതുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്നാണ്. ഒന്നുകിൽ അവർ കർമ്മം ചെയ്തിട്ട് യാഗാദി കർമ്മങ്ങൾ ചെയ്തിട്ട് അതുകൊണ്ട് ഉപജീവനം നടത്തും, അല്ലെങ്കിൽ ഇതൊക്കെ ഉപേക്ഷിച്ചാലും ശരി, ഈ ത്രിദണ്ഡവും ഭസ്മ ലേപനവും എല്ലാം കൊണ്ട് ജീവിക്കുന്നു. എന്തുകൊണ്ട് മറ്റ് ജീവനോപാധികളെ സ്വീകരിക്കുന്നില്ല? പറയുന്നു ബുദ്ധി പൗരുഷഹീനാനാം, അതിനുള്ള ബുദ്ധിയില്ല പൗരുഷവുമില്ല. അവരുടെ ജീവിക, അവരുടെ ഉപജീവന മാർഗമാണ് ഈ സംഗതികളെല്ലാം എന്നാണ് ബൃഹസ്പതി പറയുന്നത്. അതുകൊണ്ടവർ സ്വർഗോ നാപവർഗോ വാ നാത്മാ പാരലൗകിക നൈവവർണാശ്രമാദീനാം ക്രിയാശ്ച ഫലദായിക. ഒന്നിനെ അംഗീകരിക്കുന്നില്ല. സ്വർഗോ സ്വർഗം അങ്ങനെ ഒരു സ്ഥലമില്ല. നാപവർഗോ മോക്ഷം അതുമില്ല. നൈവാത്മാ പരലൗകിക, പരലോക സംബന്ധിയായ ഒരാത്മാവുണ്ടെന്നാണല്ലോ പറയുന്നത് വൈദികന്മാർ. അത് പറഞ്ഞിട്ടാണ് ഇവിടെ യാഗം ചെയ്യിപ്പിക്കുന്നത്. പറയുന്നു നൈവാത്മാ പരലൗകിക, അങ്ങനെ പരലൗകികമായ ഒരാത്മാവുമില്ല. നൈവ വർണ്ണാശ്രമാദീനാം, ക്രിയാച ഫലദായിക. വർണ്ണാശ്രമം, വർണ്ണധർമ്മങ്ങളും ആശ്രമധർമ്മങ്ങളും, ഇതിലനുഷ്ഠിക്കേണ്ട ക്രിയകൾ, ഓരോ വർണ്ണികൾ അനുഷ്ഠിക്കേണ്ട വർണ്ണസംബന്ധിയായിട്ടുള്ള ക്രിയകൾ അതും. ആശ്രമധർമ്മം എന്ന് പറയുമ്പോൾ ഓരോ വർണ്ണത്തിനും പ്രത്യേകം പ്രത്യേകമുണ്ട്. ബ്രാഹ്മണന്റെ ആശ്രമധർമ്മം വേറെ, ക്ഷത്രിയന്റെ വേറെ, വൈശ്യന്റെ വേറെ. അപ്പം അതും ആശ്രമധർമ്മം എല്ലാവർക്കും തുല്യമായിട്ടല്ല. അതുകൊണ്ട് അതിനെ നിഷേധിക്കുന്നു. നൈവ വർണ്ണാശ്രമാധീന ക്രിയാച ഫല ക്രിയാശ്ച ഫലദായിക. ഈ ക്രിയകളൊന്നും ഫലത്തെ കൊടുക്കുന്നതല്ല. അതുകൊണ്ട് അതിലൊന്നും അവർക്ക് വിശ്വാസമില്ല. മൃതാനാം അഭി ജന്തുവിനാം ശ്രദ്ധം ചെയ്ത് തൃപ്തി കാരണം. അപ്പോൾ മരിച്ചവർക്ക് ഉദ്ദേശിച്ചിട്ടാണല്ലോ ശ്രാദ്ധം കർമ്മങ്ങൾ ചെയ്യുന്നു. നിർവാണസ്യ പ്രദീപസ്യ സ്നേഹസമ്പർദ്ധയത്തെ ശിഖ, സ്നേഹസമ്പർദ്ധയേത് ശിഖ. മൃതാനമവി ജന്തുവിനാം, മരിച്ചവർക്ക് വേണ്ടിയിട്ട് ശ്രാദ്ധം ചെയ്ത് തൃപ്തി കാരണം. ശ്രാദ്ധം ചെയ്തു കഴിഞ്ഞാൽ സാറിന് മരിച്ചിട്ട് ബലിയിടാറൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അവർക്ക് തൃപ്തി ഉണ്ടാകുമെന്നാണ് പരലോകത്തിലിരിക്കുന്ന അവര്. ഇവിടെ കർക്കിടക വാവിൻ്റെ അന്ന് ബലിയിട്ട് കഴിഞ്ഞാൽ അവരെല്ലാം വളരെ സന്തുഷ്ടരാകുന്നു. അല്ലെങ്കിൽ ശ്രാദ്ധം, ആ ശ്രാദ്ധം തന്നെയാണ് നാടൻ സമ്പ്രദായത്തിൽ ബലിയായി മാറിയത്. ചാർവാകൻ പറയുന്നതിൽ യാതൊരു അടിസ്ഥാനമുണ്ട്. മൃതാനാമവി ജന്തുവിനാം ശ്രാദ്ധം ചെയ്ത് തൃപ്തി കാരണം. നിർവാണസ്യ പ്രദീപസ്യ സ്നേഹ സമ്പർദ്ധയേത് ശിഖ. അങ്ങനെ നിങ്ങൾ കരുതുകയാണെങ്കിൽ അവരുടെ യുക്തിയാണ് നിർവാണസ്യ പ്രദീപസ്യ. വിളക്കിന് നിറയെ എണ്ണ ഒഴിച്ചു വെച്ച് കത്തിച്ചു, കാറ്റടിച്ച് ദീപം കെട്ടുപോയി, എണ്ണയുണ്ട് ദീപം കെട്ടുപോയി. സ്നേഹസമ്പർദ്ധയെ വേദിക്ക, അതിനുശേഷം ആ എണ്ണ വീണ്ടും ദീപജ്വാലകളെ അവിടെ സൃഷ്ടിക്കേണ്ടതാണ്. ദീപം അണഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എണ്ണയുണ്ട് എന്ന് കരുതി അവിടെ ദീപജ്വാലകളെ എണ്ണയ്ക്ക് സൃഷ്ടിക്കാൻ പറ്റും. അതുപോലെ ഈ ദീപം ജ്വാല നശിക്കുന്നത് പോലെയുള്ളൂ മരണമെന്ന് പറയുന്നു. ഗച്ഛതാമിഹ ജന്തുവിനാം, വ്യർത്ഥം പാഥേയ കൽപ്പന. ഗേഹസ്ഥിതസ്യ ശ്രദ്ധസ്യ, ഗേഹസ്ഥകൃതശ്രാദ്ധസ്യ ഫലം തൃപ്തിരവാരിത. അവിടെ ഒരു യുക്തിയാണ് ഉപയോഗിക്കുന്നത്. ഗച്ഛതാം ഇഹ ജന്തുവിന, ഒരാൾ വഴിയാത്രയ്ക്ക് പോയി, വീട് വിട്ടുപോയി. അയാൾ വീട് വിട്ട് പോയതിനു ശേഷം വീട്ടിലുള്ളവർ വീട്ടിലിരുന്ന് പാഥേയ കൽപ്പനം പാചകം ചെയ്യുകയാണ് പൊതിച്ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അയാൾ യാത്ര പുറപ്പെട്ടു പോയി, അപ്പോൾ വീട്ടിലുള്ളവർ വീട്ടിലിരുന്നു കൊണ്ട് പൊതിച്ചോറുണ്ടാക്കുകയാണ്. എന്തിനാണ് പാഥേയ കൽപ്പനം? അത് വ്യർത്ഥമാണ്. അതുകൊണ്ട് എന്താ പ്രയോജനം? അതുപോലെയാണ് ഗേഹസ്ഥകൃത ശ്രാദ്ധസ്യ പഥി തൃപ്തിരവാരിത. അതുപോലെയാണ് മരിച്ച ആളിനെ ഉദ്ദേശിച്ചിട്ട് വീട്ടിലിരുന്നുകൊണ്ട് ഗേഹസ്ഥകൃത ശ്രാദ്ധസ്യ പഥി തൃപ്തിരവാരിത. വീട്ടിലിരുന്ന് ശ്രാദ്ധം ചെയ്തു കഴിഞ്ഞാൽ മരിച്ചു പോയവന് തൃപ്തി ഉണ്ടാകുമെന്ന് പറയുന്നു. ഇതുപോലെയാണ് വീട് വിട്ടുപോയ വഴിയാത്രക്കാരന് വേണ്ടി വീട്ടിൽ പാകം ചെയ്യും പോലെയാണ് മരിച്ചുപോയവന് വേണ്ടി ഇവിടെ ശ്രാദ്ധം ചെയ്യുന്നു. യാവജ്ജീവം സുഖം ജീവയത് നഹി മൃത്യോർ അഗോചര ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കൃത. അതുകൊണ്ട് അവർ പറയുന്നത് യാവജ്ജീവം സുഖം ജീവയത് ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ സുഖമായി ജീവിക്കുക. നഹി മൃത്യോർ അഗോചര മരണത്തിനപ്പുറം അഗോചരനായ ഒരാത്മാവ് അതില്ല. അതായത് ജീവിച്ചിരിക്കുമ്പോഴും അത് ഗോചരമല്ല, മരിച്ചതിന് ശേഷം പിന്നെ പറയാനുമില്ല. അങ്ങനെയുള്ള ഒരാത്മാവ് ഇല്ല. പിന്നെ എന്താ അവിടെ സംഭവിച്ചത്? ദേഹം ഭസ്മമായി. ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുത്ത. ദേഹം തന്നെ ഭസ്മമായി പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ തിരിച്ചു വരുന്നത്? അങ്ങനെ അവര് പിന്നെ പ്രധാനമായിട്ടും അവര് വേദത്തെയും മറ്റും നിഷേധിക്കുന്നത് വൃക്ഷാൻ ചിത്വ പശുവിൻ ഹത്വ കൃത്വ രുതിര കർദമം യജ്ഞേശ്ചേ ഗമ്യതേ സ്വർഗോ നരകക്കേന ഗമ്യതേ. യാഗം ചെയ്യുന്നതിന് വേണ്ടി പൂർണ്ണമായ ഹിംസയാണ് ചെയ്യുന്നത്. വൃക്ഷാൻ ചിത്വ അപ്പൊ വൃക്ഷങ്ങളെ ഛേദിക്കുന്നത് പോലും ചാരവാകന്മാർ ഹിംസയായിട്ടാണ് കണക്കാക്കി അന്നത്തെ കാലഘട്ടത്തിൽ. അന്ന് വൃക്ഷങ്ങളാണ് കൂടുതലും ഉള്ളത് മനുഷ്യരെക്കാളും. അപ്പൊ ചാരവാകന്മാരുടെ ചിന്തയിൽ നല്ല വശങ്ങളുമുണ്ട്, എല്ലാം അബദ്ധമല്ല. ഇന്ന് പരിസ്ഥിതിവാദികളെല്ലാം വൃക്ഷങ്ങളെ ഛേദിക്കുന്നു പറയുന്നത് നമുക്ക് മനസ്സിലാകും, കാരണം ഇന്ന് വൃക്ഷങ്ങളില്ലല്ലോ. അന്നങ്ങനെയല്ല, മനുഷ്യർ കുറവും കാട് കൂടുതലുമായിരുന്നു. അന്നവർ പറയുന്നു വൃക്ഷാൻ ചിത്വ പശുവിൻ ഹത്വ മൃഗങ്ങളെല്ലാം കൊന്നിട്ട് കൃത്വ രുധിര കർദമം രക്തപ്പുഴ ഒഴുക്കിയിട്ട് യാഗത്തിൽ ഇതിനെയൊക്കെ കൊന്നാൽ രക്തപ്പുഴയാണല്ലോ ഒഴുകുന്നത്. യജ്ഞേശ്ചേ ഗമ്യതേ സ്വർഗോ ഈ യജ്ഞങ്ങളെല്ലാം അനുഷ്ഠിച്ച് സ്വർഗത്തിൽ പോകുമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നരകക്കേന ഗമ്യതേ പിന്നെ നരകത്തിൽ പോകുന്നവരാ? ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകുമെങ്കിൽ നരകത്തിലാരാ പോകുന്നു? സ്വപിതാ യജമാനേന തത്ര കസ്മാത് ന ഹിംസ്യതേ. പശുശ്ചേ നിഗത സ്വർഗം ജ്യോതിഷ്ഠോമേ ഗമിഷ്യതി. അപ്പൊ ഈ ഇതിനെയൊക്കെ കൊന്നുകഴിഞ്ഞാൽ യാതൊരു പാപവുമില്ല, കാരണം അവരെല്ലാം സ്വർഗത്ത് പോകുന്നതാണ്. യാഗത്തിൽ ഹിംസിക്കപ്പെടാൻ ഭാഗ്യം ലഭിച്ച ആടുകളെല്ലാം ഈ യജമാനെ പോലെ തന്നെ സ്വർഗത്തിലെത്തിച്ചേരും. യജമാനൻ അവിടെ ചെല്ലുമ്പോൾ അതിന് മുമ്പ് തന്നെ ആടുകളും അവിടെ കാണും. അതാണ് വൈദികന്മാർ പറയുന്നത്. ഇതൊക്കെ വൈദികന്മാരുടെ സമാധാനമാണ്. അതാണ് പശുശ്ചേ നിഗത സ്വർഗം ജ്യോതിഷ്ഠോമേ ഗമിഷ്യതി. അങ്ങനെ ഹിംസിക്കുന്ന മൃഗങ്ങളെല്ലാം ജ്യോതിഷ്ഠോമം സ്വർഗം ഗമിഷ്യതി, സ്വർഗത്തെ പ്രാപിക്കും എന്നാണെങ്കിൽ സ്വപിതാ യജമാനേന തത്ര കസ്മാം ന ഹിംസ്യതേ. യജമാനൻ തന്റെ തന്ത എന്തുകൊണ്ടാ കൊല്ലാത്ത, നേരത്തെ അയാൾ അവിടെ ചെല്ലുമല്ലോ സ്വർഗത്ത്, താൻ എത്തുന്നതിന് മുമ്പ് പിതാവ് അവിടെ എത്തിയിരിക്കുന്നതുകൊണ്ട് യാഗത്തിൽ ബലി കൊടുത്താൽ മതി. അപ്പൊ തനിക്കും അവിടെ ചെന്നാലും അച്ഛനോടൊപ്പം ഇരിക്കാം. സ്വപിത യജമാനേന തത്ര കസ്മാം ന ഹിംസ്യത്തെ. ചർവാകൻ നല്ല കാര്യങ്ങളും ചിന്തിച്ചിട്ടുണ്ട്. ആത്മാവിനെ നിഷേധിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതിന് ചാർവാകന് സമാധാനമുണ്ട്. മൃത്യു ഒരു അഗോചര, മൃത്യുവിനപ്പുറം അഗോചരമായ ഒരാത്മാവ്, സ്വർഗത്ത് പോകുന്ന ഒരാത്മാവ്, അവിടെ ചെന്ന് സുഖം, അങ്ങനെയുള്ള ആത്മാവിനെയാണ് ചാർവാകൻ നിഷേധിച്ചത്. അങ്ങനെയും ഉണ്ട്. അതും ഒരു കാഴ്ച, അതും എന്താണ് യജ്ഞത്തെ നിഷേധിക്കുന്നവര്. അത് തന്നെ യജ്ഞത്തെ നിഷേധിക്കുന്നവര് അങ്ങനെ പറയുന്നുണ്ട്. ചാർവാകൻ പറയുന്നത് ഇതാണ്, എന്തായാലും അവര് സ്വർഗത്തിലെത്തുമല്ലോ, സ്വർഗത്തിലെത്തുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തന്റെ പിതാവിനെ തന്നെ ബലി കൊടുക്കുക, സ്വർഗത്ത് എന്ന് ചർവാകൻ പറയുന്നതിലെന്താ തെറ്റ്? അതിലെന്താ വ്യക്തിക്ക് എന്താ തകരാറ്? തീർച്ചയായിട്ടും ഈ ചർവാകന്മാരുടെ പല ആശയങ്ങളും പിൽക്കാലത്ത് സ്വാധീനിച്ചിട്ടുണ്ട് ആസ്തികന്മാരെ തന്നെ. അതിന് ഉദാഹരണങ്ങളുണ്ട്. ചതുർഭ്യ ഖലു ഭൂതേഭ്യ ചൈതന്യം ഉപജായത്തെ ആണ് അവരുടെ സിദ്ധാന്തം. നാല് ഭൂതങ്ങളേ ഉള്ളൂ. ചതുർഭ്യ ഖലു ഭൂതേഭ്യ ചൈതന്യം ഉപജായത്തെ, കിണ്വാദിഭ്യോ കിണ്വാദിഭ്യ സമേതേഭ്യ കിണ്വാദിഭ്യ സമേതേഭ്യോ ദ്രവ്യേഭ്യോ മതശക്തിവത്. നാല് ഭൂതങ്ങളുള്ളൂ, ആകാശമില്ല. ചതുർഭ്യ ഖലു ഭൂതേഭ്യ, നാല് ഭൂതങ്ങളിൽ നിന്ന് ചൈതന്യോപജായതേ. ആ നാല് ഭൂതങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിൽ കൂടിച്ചേരുമ്പോഴാണ് ഈ ബോധം ഉണ്ടാകുന്നത്, ചൈതന്യം വെച്ചാൽ ബോധം. അതിനവരൊരു ഉദാഹരണം പറയുന്നു. എന്താണ് കിണ്വാദിഭ്യോ? കിണ്വം എന്ന് പറഞ്ഞാൽ സുരാബീജം എന്ന് പറയും. അതായത് പല ധാന്യങ്ങളിൽ നിന്നും മദ്യം ഉണ്ടാക്കും. പഴയകാലത്ത് പ്രധാനമായും ഉണ്ടാക്കിയിരുന്ന യവത്തിൽ നിന്നാണ്, തിലത്തിൽ നിന്നുണ്ടാകും, വ്രീഹിയിൽ നിന്നുണ്ടാകും, ഇങ്ങനെയുള്ള പല ധാന്യങ്ങളിൽ നിന്നും ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതുണ്ടാക്കുന്നതിന് മുമ്പ് ഈ ഇതിനെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ച് പുളിപ്പിക്കണം. അങ്ങനെ പുളിക്കുന്നതിന് വേണ്ടി, പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പാലിന് ഉറവൊഴിക്കുന്ന പോലെ ഉപയോഗിക്കുന്ന സാധനത്തിനാണ് പറയുന്നത് കിണ്വം എന്ന് പറയുന്നത്. കിണ്വഹ എന്ന് പറയും സംസ്കൃതം, സുരാബീജം എന്ന് പറയും. അതാണ് മദ്യത്തിന് ബീജമായിരിക്കുന്നത്. അതുകൊണ്ട് പുളിച്ചു കഴിഞ്ഞാലാണ് ഇന്ന് നാടൻ വാറ്റുകാരൊക്കെ ശർക്കരയും മറ്റും ഉപയോഗിക്കും. കൂടുതൽ അറിയണമെങ്കിൽ യൂട്യൂബിൽ നോക്കിയാൽ മതി, വിശദമായി ഉണ്ട് എങ്ങനെയാ അതിന്റെ നിർമ്മാണം, എന്തൊക്കെയാണ് ചേരുക. പക്ഷെ പരീക്ഷിക്കരുത്, ഋഷിരാജ് സിംഗ് പിടിച്ചകത്തരുത്. അതിനാണ് സുരാബീജം എന്ന് പറയുന്നത്. കിണ്വാദിഭ്യോ സമേതേഭ്യോ ദ്രവ്യേഭ്യോ മതശക്തിപദം. അപ്പോ ആ സുരാബീജത്തോട് കൂടിച്ചേർന്ന ദ്രവ്യങ്ങളിൽ നിന്ന് മതശക്തി, മാദകശക്തി, മനുഷ്യന്റെ മനസ്സിനെ മദിപ്പിക്കുന്ന ശക്തി, ലഹരി, അതുണ്ടാകുന്നത് പോലെയാണ് നാല് ഭൂതങ്ങളിൽ നിന്നും ചൈതന്യം ഉണ്ടാകുന്നു. അതല്ല വേറെ ചൈതന്യം, അങ്ങനെ വേറെ ആത്മാവെന്ന് പറയുന്നൊന്നുമില്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, പ്രദീപസ്യ നിർവാണസ്യ പ്രദീപസ്യ. ആ പ്രദീപം ദീപം അണഞ്ഞു പോകുമ്പോൾ എല്ലാം തീരുന്നു, പിന്നീടൊന്നും അവശേഷിക്കുന്നില്ല. ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുഥ, ദേഹം ഭസ്മമായി പിന്നെന്താ അവിടെ തിരിച്ചു വരാൻ എന്താ ഉള്ളത്? പിന്നീട് ആഗ്രഹിക്കാൻ പറ്റുമോ? സ്നേഹസമ്പർദ്ധയും സിഖാം, വീണ്ടും ആ എണ്ണ ദീപത്തെ ജ്വലിപ്പിക്കുമെന്ന് ആഗ്രഹിക്കാൻ പറ്റും. അണഞ്ഞുപോയാൽ പോയത് തന്നെ, എണ്ണയ്ക്ക് മാത്രം അത് കഴിയത്തില്ല, വീണ്ടും ദീപം ഉണ്ടെങ്കിൽ സാധിക്കും. ഇതില്ലല്ലോ, നശിച്ചു പോയത്. അവർ സ്വഭാവവാദികളാണ് ചാർവാകന്മാർ. സ്വഭാവാത്മ വ്യവസ്ഥിത എന്നാണ് അവർ പറയുന്നത്. ഉഷ്ണസ്തേജ ജലം ശീതം സമസ്പർശ തഥാ അനലഹ കേനേദം ചിത്രിതം തസ്മാ സ്വഭാവാതു വ്യവസ്ഥിതഃ. ഇതാണ് ചാർവാകന്റെ മുഖ്യമായ സിദ്ധാന്തം. ശീത ഉഷ്ണ അഗ്നിരുഷ്ണം എന്നാണ്. അഗ്നി ഉഷ്ണമാണ്, ജലം ശീതം അഗ്നിരുഷ്ണ ജലം ശീതം, ജലം ശീതമായിരിക്കുന്നു. സമസ്പർശ തഥാ അനലഹ സമസ്പർശം അനുഷ്ണാശീതം, അതാണ് വായു. കേനേദം ചിത്രിതം ഇതാരാ ഉണ്ടാക്കിയത്? ഇതാരെങ്കിലും ഉണ്ടാക്കിയതാണ്. അഗ്നി സ്വഭാവേന തന്നെ ഉഷ്ണമായിരിക്കുന്നു, ജലസ്വഭാവേന തന്നെ ശീതമായിരിക്കുന്നു, സമസ്പർശമായിരിക്കുന്നു വായു. ഇതാണ് അഗ്നിരുഷ്ണ ജലം ശീതം സമസ്പർശ തഥാനലഹ കേനേജം കേനേദം ചിത്രിതം തസ്മാ സ്വഭാവാത്തദ്വ്യവസ്ഥിതി എന്നാണ്. കേനേദം ചിത്രിതം ആരുണ്ടാക്കി? സ്വഭാവാത്തദ്വ്യവസ്ഥിതി. അപ്പോൾ ഓരോന്നിന്റെ സ്വഭാവം കൊണ്ടിങ്ങനെ വിഭിന്നമായ സ്ഥിതികൾ, വ്യവസ്ഥിതി, ഒന്ന് ഉഷ്ണമായിരിക്കുന്നു, ഒന്ന് ശീതമായിരിക്കുന്നു, ഒന്ന് സമശീതോഷ്ണമായിരിക്കുന്നു. ഈ വ്യവസ്ഥിതി എന്ന് പറയുന്നത് സ്വഭാവ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, ഇതാരും ഉണ്ടാക്കിയതല്ല. ഇതിനാണ് സ്വഭാവവാദം എന്ന് പറയുന്നത്. ഇത് ഇതേ രീതിയിലല്ലെങ്കിലും വേറെ തരത്തിൽ ആസ്തികന്മാർ സ്വീകരിച്ചിട്ടുണ്ട്. സ്വഭാവവസ്തു പ്രവർത്തതയെ, പ്രവൃത്തിക്ക് കാരണം എന്താണ് പറയുന്നു? സ്വഭാവമാണ്, സ്വഭാവവാദം തന്നെയാണ്. അവിടെ വേറെ ഒരു കാരണത്തെ കണ്ടുപിടിക്കാൻ പറ്റില്ല, സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ദൈവശേഷ സ്വഭാവോയം, സൃഷ്ടി എന്ന് പറയുന്നത് ദേവന്റെ സ്വഭാവമാണ്. അല്ലാതെ ഒരു വ്യക്തി പ്രപഞ്ചത്തെ ഇങ്ങനെ കാര്യമായി സൃഷ്ടിച്ചു, ഒരു പ്രത്യേക പണിപ്പുരയിൽ ഇരുന്നു പണിയെടുത്തു, ഇതൊന്നും അദ്വൈതികൾ സ്വീകരിക്കുന്നു ദൈവശേഷ സ്വഭാവം. അപ്പോൾ ഈ സ്വഭാവവാദം എന്ന് പറയുന്നത് ചാരവാകൻ തുടങ്ങി വെച്ചത് തന്നെയാണ്. അദ്വൈതീം പറയുന്ന എന്താണ്? എന്ന സ്വർഗോ നാപവർഗോപ പറയുന്നുണ്ട്. നാത്മാ പാരലോകിക, കർത്താവും ഭോക്താവുമായ ഒരാത്മാവ് ഗത ഗമനാഗമനങ്ങളുള്ള ഒരാത്മാവ് അദ്വൈതം സ്വീകരിക്കുന്നുണ്ട്. അപ്പോ അവിടെ ചാർവാകൻ അതിന്റെ വ്യാഖ്യാനം വേറെ, അദ്വൈതിയുടെ വ്യാഖ്യാനം വേറെ. പക്ഷെ ചാർവാകന്റെ തന്നെ ആശയത്തെ മറ്റൊരു തരത്തിൽ പറയുന്നു എന്നേ ഉള്ളൂ. ഫലത്തിൽ അദ്വൈതി അതല്ലേ പറയുന്നത്, സ്വർഗവുമില്ല നരകവുമില്ല ബന്ധമില്ല മോക്ഷവും. പക്ഷെ അവിടുത്തെ വ്യാഖ്യാനം വേറെ എന്നുള്ളതേ ഉള്ളൂ. ബന്ധുവില്ല മോക്ഷവുമില്ല എന്ന അദ്വൈതിയുടെ സിദ്ധാന്തമല്ലേ, അതിന് ചാർവാകനും പറയും. അപ്പൊ ചാർവാകന്റെ അതേ രീതിയിലല്ലെങ്കിലും ആശയങ്ങൾ പിൽക്കാലത്ത് എല്ലാവരെയും സ്വാധീനിച്ചിട്ടുണ്ട്. പാരലോകികമായ ആത്മാവില്ലെന്ന് പറയുന്നു, അദ്വൈതി പറയും പരലോകത്തെ പ്രാപിക്കുന്ന ഒരു ആത്മാവുണ്ടെന്ന്. അല്ല, ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കൽപ്പിതമാണെന്ന് പറയും, പരമാർത്ഥത്തിലില്ല എന്ന് പറയും. ചാർവാകൻ പറയുന്നു ഞങ്ങൾ പറയുന്നു പരമാർത്ഥമാണെന്നാണ്, ഇതൊന്നും ഇല്ല പരമാർത്ഥത്തിൽ. എന്താ വ്യത്യാസം? അതുകൊണ്ട് ചാർവാകന്റെ സ്വാധീനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ചാർവാകനെ അങ്ങനെ പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റില്ല. ചാർവാകൻ അന്നത്തെ ആ കാലഘട്ടത്തിലെ ഭൗതികവാദിയും യുക്തിവാദിയും ഒക്കെ ആയിരുന്നു. അന്ന് എന്ന് പറയുമ്പോൾ അന്നത്തെ പൗരോഹിത്യ ചിന്തയ്ക്ക് എതിരെ ചിന്തിച്ചയാള്, പൗരോഹിത്യ ചൂഷണത്തിനെതിരെ ചിന്തിച്ച ആൾ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിക്കുന്നവരാണ് ആത്മാവിനെ, അതാണ് പറഞ്ഞു തുടങ്ങി, അപ്പോഴാണ് ഇതുവരെ പോയത്. ആത്മാവിനെ അംഗീകരിച്ചില്ല എന്നുള്ള മാത്രമല്ല ചാർവാകന്റെ മേലിൽ ആരോപിക്കുന്ന കുറ്റങ്ങൾ, വർണ്ണവ്യവസ്ഥിതി ആശ്രമവ്യവസ്ഥിതി വേദങ്ങൾ ഇതിനെല്ലാം നിഷേധിച്ചു, വൈദിക കർമ്മങ്ങളെ നിഷേധിച്ചു. പുരോഹിതന്മാര് മദ്യപാനികളും മാംസ ഭക്ഷിക്കുന്നവരും വഞ്ചകന്മാരുമാണെന്ന് അവരെ വിളിച്ചു. ഇങ്ങനെയുള്ള പല കുറ്റങ്ങളും ചാർവാകന്റെ പേരിലുണ്ട്. ഭാഷകാരൻ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഏകാത്മന ശരീരേ ഭാവ, അതുകൂടെ ശരീരാതിരിക്തമായ ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ആത്മാവിനെ നിഷേധിച്ചയാളാണ് ചാർവാകൻ. അതുകൊണ്ട് ചാർവാകൻ ഇവിടുത്തെ പൂർവപക്ഷം എന്നാണ്. അദ്വൈതിയെ സംബന്ധിച്ച് ചാർവാകൻ മാത്രമല്ല പൂർവപക്ഷം. ഇവിടെ ഇപ്പോൾ ചാർവാകനെ പൂർവപക്ഷമായെടുത്തത് ശരീരാതിരിക്തമായ ഒരു ആത്മാവ് അത്രയും ഭാഗത്തേക്ക്, അങ്ങനെ ഒരാത്മാവിനെ ചാർവാകൻ അംഗീകരിക്കുന്നില്ല ആ ഭാഗത്തേക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അദ്വൈതിക്ക് അദ്വൈതി ഒഴിവുള്ള സർവരും പൂർവപക്ഷികളാണ്. ആത്മാവിനുണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും ആത്മാവിനെ മറ്റുള്ളവർ വ്യാഖ്യാനിക്കുന്ന തരത്തിൽ അദ്വൈതിക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ ചാർവാകന്റെ സാഹിത്യം എന്ന് പറയുന്നത് ഇന്ന് അങ്ങനെ ഒരു ചാർവാക ദർശനമായിട്ടില്ല. ആകെ പുരാണങ്ങൾ അവിടെ ഇവിടെയും ചാർവാകൻ എന്ന് പറയുന്ന ശബ്ദം വരുന്നു, ചില ശ്ലോകങ്ങൾ വരുന്നു. കൂടുതലും സർവദർശന സംഗ്രഹത്തിൽ ചാർവാക ദർശനം, വിദ്യാരണ്യസ്വാമി സംഗ്രഹിച്ചിരിക്കുന്നതിൽ വരുന്ന ഞാനീ പറഞ്ഞ ശ്ലോകങ്ങൾ ഒട്ടുമിക്കതും അതിനുള്ളതാണ്, മറ്റ് സ്ഥലത്തുള്ളതും ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. കാരണം ചാർവാകനെ ബഹിഷ്കരിച്ച് ബൗദ്ധന്മാരെയും മറ്റും ബഹിഷ്കരിച്ച്, ബൗദ്ധന്മാരെയും ചാർവാകന്റെ കൂട്ടത്തിലാണ്, നാസ്തികനായിട്ടാണ് പെടുത്തിയിരിക്കുന്നത്. അവരെയൊക്കെ ബഹിഷ്കരിച്ചതുപോലെ തന്നെ ഇവിടെ നിന്ന് ചാർവാകനെയും ബഹിഷ്കരിച്ചു. അതുകൊണ്ട് ആ സാഹിത്യമൊന്നും വളരെ കൂടുതലില്ല, എന്നാലത് നഷ്ടപ്പെട്ടിട്ടുമില്ല. മഹാഭാരതത്തിലും രാമായണത്തിലും എല്ലാം ഇടയ്ക്കിടയ്ക്ക് ചർവാകന്മാർ കയറി വരും. ഇനി വേറെ ചിലട് പറയുന്നുണ്ട് ഈ ബൗദ്ധൻ തന്നെയാണ് ചർവാകനൻ, അങ്ങനെയും പറയുന്നു ബൗദ്ധന്മാരാണ് ചർവാകനെന്നുള്ള രീതിയിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് അവർ ബൗദ്ധനെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് യാവജ്ജീവ് സുഖം ജീവിയത് എന്നുള്ള ചില കാര്യങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. അത് ബൗദ്ധന്മാർ അംഗീകരിക്കുന്നില്ല. യാവജ്ജീവം സുഖം ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ സുഖമായി ജീവിക്കണം, പൂർണ്ണം കൃത്വ ഘൃതം പിബേത്, ഇതൊന്നും ബൗദ്ധന്മാരുടെ സിദ്ധാന്തമല്ല. പക്ഷേ ബൗദ്ധന്മാരെ തന്നെ ചർവാകനെന്ന് പേരിട്ടിട്ട് അവരെ ബൗദ്ധരെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചില കൂട്ടിച്ചേർത്ത് ഇങ്ങനെയൊക്കെ ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നും വാസ്തവം അറിയത്തില്ല. എന്തായാലും ഭാഷകാരൻ ഇവിടെ പറയുന്നത് ഇത് തന്നെയാണ്, ആത്മാവിനെ അംഗീകരിക്കുന്നില്ല. അത്രയേകേ അന്യേ എന്നർത്ഥം ചിലർ. ദേഹമാത്ര ആത്മദർശനോ, ദേഹം മാത്രമാണ് ആത്മാവെന്ന് പറയുന്നവർ ചാർവാകന്മാരാണ്. ലോകായതികാഹ, ലോകത്തിൽ ആയതമായിരിക്കുന്നവർ, ലോകത്തിൽ വളരെ വ്യാപിച്ചിരിക്കുന്നവർ. അത് ആ ലോകായതികന്മാരെന്ന് പറയുമ്പോൾ അത് എന്ന് എത്തേക്കും ചോദിക്കുന്ന കാര്യമാണ്. കാരണം ലോകത്തില് ബഹുഭൂരിപക്ഷം ജനങ്ങളും ദേഹാതിരിക്തമായ ഒരു ആത്മാവിനെ സ്വീകരിക്കുന്നവരെന്ന് പറയാൻ പറ്റില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവരാണ്. ഇനി കേട്ടാലും അറിഞ്ഞാലും അതിനംഗീകരിക്കാത്തവരാണ്. ലോകത്തിൽ ചർവാകന്മാരെന്നും വ്യാപിച്ചു തന്നെ ഇരിക്കുന്നു. അപ്പോൾ പഴയകാലത്തും അത് വ്യാപിച്ചിരുന്നു. ഈ ലോകായതിക എന്ന് പറയുന്ന ശബ്ദങ്ങൾ ഒക്കെ വരുന്നതുകൊണ്ടാണ് പറയുന്നത്. ഒരു കാലത്ത് ഭാരതത്തിലെ ബുദ്ധമതത്തിന് നല്ല പ്രചാരം ഉണ്ടായിരുന്നു, വളരെ വ്യാപിച്ചിരുന്നു. മിക്കവാറും പുരോഹിതന്മാർ തന്നെ ബുദ്ധമതത്തിൽ ചേർന്നു, രാജാക്കന്മാരെല്ലാം ബുദ്ധമതത്തെ അവലംബിച്ചു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. വീണ്ടും പൗരോഹിത്യ മതത്തെ പുനഃസ്ഥാപിക്കുന്നത് വരെ ആ കാലഘട്ടത്തിൽ ചാർവാകന്മാർ, ലോകായതികന്മാരെന്ന് പറയുന്ന ചാർവാകന്മാർ ബൗദ്ധന്മാരുമാകാം. ലോകായതിക ദേഹം വ്യതിരിക്തസ്യാത്മനാഭാവം മന്യമാനാഹ, ദേഹവ്യതിരിക്തമായ ആത്മാവിന്റെ അഭാവത്തെ പറയുന്നവർ, കരുതുന്നവർ, ദേഹവ്യതിരിക്തമായ ആത്മാവില്ല എന്ന് പറയുന്നവർ. സമസ്ത വ്യസ്തേഷു ബാഹ്യേഷു പ്രതിവാദിഷു അധിഷ്ഠമഭി ചൈതന്യം. അവർ പറയുന്നു ബാഹ്യമായ സമസ്തവും വ്യസ്തവുമായ ഭൂതങ്ങളിൽ, സമസ്ത ഭൂതങ്ങളെന്ന് പറഞ്ഞാൽ ഈ നാല് ഭൂതങ്ങളെയും കൂട്ടിച്ചേർക്കുക, പുറമേ ചൈതന്യം ഉണ്ടാകുന്നില്ല. ആകാശം ഒഴികെയുള്ള ഭൂതങ്ങൾ കൂട്ടിച്ചേർത്താൽ ചൈതന്യം ഉണ്ടാകും. വ്യസ്തമായി ഓരോന്നിനെ നോക്കുക, അതിലും ചൈതന്യമില്ല. അപ്പോൾ ഈ ഭൂതങ്ങൾ ഒറ്റയ്ക്ക് നിന്നാലോ കൂട്ടിച്ചേർത്താലോ ഇതിൽ ചൈതന്യമില്ല എന്നാണ് ചർവാകം പറയുന്നു. അതാണ് സമസ്ത വ്യസ്തേഷു ബാഹ്യാദിഷു അധിഷ്ഠമവി ചൈതന്യം. അവിടെ ചൈതന്യം കാണുന്നില്ല. എങ്കിലും ശരീരാകാര പരിണതേഷു ഭൂതേഷു സ്യാത്, ശരീരരൂപത്തിൽ ഈ ഭൂതങ്ങൾ പരിണമിച്ചു കഴിഞ്ഞാൽ ചൈതന്യം സ്യാത്, ചൈതന്യം ഉണ്ടാകാം എന്നാണ്. അതായത് ഭൂതങ്ങൾ കൂടിച്ചേർന്നു കഴിഞ്ഞു. അത് നേരത്തെ പറഞ്ഞല്ലോ, കിണ്വാദിഭ്യോ സമേതേഭ്യോ ദ്രവ്യേഭ്യോ മതശക്തി, കിണ്വാദിഭ്യ സമേതേഭ്യോ ദ്രവ്യേഭ്യോ മതശക്തികൾ. അപ്പൊ ദ്രവ്യങ്ങൾ കൂടിച്ചേർന്ന മതശക്തി ഉണ്ടാകുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാഹ്യമായിട്ട് അഗ്നിയെയും വായുവിനെയും ജലത്തെയും പൃഥ്വിയും കൂട്ടി ചേർക്കുക, അവിടെ എന്താ ബോധം ഉണ്ടാകും, ചൈതന്യം ഉണ്ടാകും? ഇല്ലല്ലോ. പറയുന്നു ബാഹ്യമായി എങ്ങനെ കൂട്ടിച്ചേർത്താൽ അതിൽ ചൈതന്യം ഉണ്ടാകത്തില്ല, പക്ഷെ അത് ശരീരരൂപത്തിൽ പരിണമിച്ചാൽ. അതാണ് ശരീരാകാര പരിണതേഷു ഭൂതേഷു ചൈതന്യം സ്യാ, അവിടെ ചൈതന്യം ഉണ്ടാകാം. ഇത് സംഭാവയന്ത, അങ്ങനെ കൽപ്പിക്കുന്നവരാണ് ചാർവാകന്മാർ. തേഭ്യ ചൈതന്യം മതശക്തിവത്, തേഭ്യ ചൈതന്യം വിജ്ഞാനം മതശക്തിവത് സ്യാത് എന്നാണ്. അതിൽ നിന്ന് മതശക്തി പോലെ, ലഹരി ഉണ്ടാകുന്നത് പോലെ, ചൈതന്യം എന്ന് പറഞ്ഞാൽ വിജ്ഞാനം ബോധം ഉണ്ടാകും എന്നാണ്. സ്യാത് ചൈതന്യവിശിഷ്ട കായഹ, അതുകൊണ്ട് ചൈതന്യവിശിഷ്ടക്കായ പുരുഷ ഇതി ചാഹ. അപ്പോൾ പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ലോകത്ത് പറയും പോലെ തന്നെ, പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചൈതന്യമുള്ള ശരീരം, ജീവൻ. പുരുഷൻ എന്ന് വെച്ചാൽ ഇവിടെ ജീവൻ എന്നുള്ളത്. ജീവനെന്ന് പറയുന്നത് ചൈതന്യവിശിഷ്ടമായ ശരീരമാണ് ഇതി ആഹോ എന്നാണ് ചാർവാകൻ പറയുന്നത് എന്ന് ഒറ്റ വാക്യത്തിൽ അവരുടെ സിദ്ധാന്തത്തെ മുഴുവൻ പറഞ്ഞു.